بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. بمدعي صدر انجلي، السلام عليكم ورحمة الله. أدت حديثا عن أبي هريرة رضي الله عنه قال: خرج رسول الله صلى الله عليه وسلم ذات يوم أو ليلة فإذا هو بأبي بكر وعمر، فقال: ما أخرجكما من بيوتكما هذه الساعة؟ قال: الجوع يا رسول الله. قال: وأنا والذي نفسي بيده لأخرجني الذي أخرجكما، قوموا. فقاموا معه، فأتى رجلا من الأنصار فإذا هو ليس في بيته، فلما رأته المرأة قالت: مرحبا وأهلا. فقال لها رسول الله صلى الله عليه وسلم: أين فلان؟ قالت: ذهب يستعذب لنا الماء. إذ جاء الأنصاري فنظر إلى رسول الله صلى الله عليه وسلم وصاحبيه، ثم قال: الحمد لله، ما أحد اليوم أكرم أضيافا مني. فانطلق فجاءهم بغدك فيه بصر وتمر ورطب، فقال: كلوا. وأخذ المدية، فقال له رسول الله صلى الله عليه وسلم: إياك والحلوب. فذبح لهم فأكلوا من الشاء ومن ذلك الغدك وشربوا، فلما أن شبعوا ورووا، قال رسول الله صلى الله عليه وسلم لأبي بكر وعمر: والذي نفسي بيده لتسألن عن هذا النعيم يوم القيامة. أخرجكم من بيوتكم الجوع، ثم لم ترجعوا حتى أصابكم هذا النعيم. رواه مسلم. أبو هريرة رضي الله عنه ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വീട്ടിൽ നിന്ന് രാത്രിയോ പകലോ വീടിന് വെളിയിലേക്ക് ഇറങ്ങി പുറത്തിറങ്ങി നടക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയും കണ്ടുമുട്ടി. അവരോട് ഇരുവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയുണ്ടായി: നിങ്ങൾ എന്താണ് ഈ അസമയത്ത് പുറത്തിറങ്ങിയിട്ടുള്ളത്? അവർ രണ്ടാളും പറഞ്ഞു: വിശപ്പ് സഹിക്കാൻ വയ്യ അള്ളാഹുവിന്റെ ദൂതരെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. നിങ്ങൾ പുറത്തിറങ്ങിയ കാരണം തന്നെയാണ് ഞാനും പുറത്തിറങ്ങിയത്. നിങ്ങൾ എഴുന്നേൽക്കുക എന്ന് പറയുകയും അവരെയും കൂട്ടി ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ അവരെ കണ്ടപ്പോൾ മർഹബൻ വഅഹ്ലൻ അവരെ സ്വാഗതം ചെയ്തു. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി: എവിടെ പോയി വീട്ടുകാരൻ? അവർ മറുപടി പറഞ്ഞു: ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ പോയതാണ് എന്ന് പറഞ്ഞപ്പോയേക്ക് അൻസാരി തിരിച്ചെത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരെയും കണ്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി: അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സർവസ്തുതിയും, ഇന്ന് എന്നേക്കാൾ വിശിഷ്ടമായ അതിഥികളെ ലഭിച്ച ഒരാളുമില്ല എന്ന് പറയുകയും ധൃതിയിൽ അദ്ദേഹം ഈന്തപ്പനയിൽ കയറി മച്ചിങ്ങയും കാരക്കയും ഈത്തപ്പഴവും അതിന്റെ കൊലകൾ വെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബിമാരുടെയും മുന്നിൽ കൊണ്ടുവരികയും പെട്ടെന്ന് അദ്ദേഹം കത്തിയെടുത്ത് പുറത്തിറങ്ങുകയും ചെയ്തു. അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി: പാല് കറക്കുന്നതിന് അറക്കാൻ പാടില്ല. അദ്ദേഹം അവർക്കു വേണ്ടി ആടിനെ അറക്കുകയും പാകം ചെയ്യുകയും ചെയ്തു. അവരെ കാരക്കയിൽ നിന്നും മച്ചിങ്കയിൽ നിന്നും ഈത്തപ്പഴത്തിൽ നിന്നും ഭക്ഷിക്കുകയും ആടിന്റെ മാംസം ഭക്ഷിക്കുകയും അതിന്റെ കറി കുടിക്കുകയും ചെയ്തു. വയറു നിറഞ്ഞു, ദാഹം മാറി. വിശ്വലദാസ്മാതങ്ങൾ അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയും നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി: അള്ളാഹു തന്നെയാണ് സത്യം. ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് നിങ്ങളോട് അന്ത്യനാളിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ വിശന്നു വലഞ്ഞവരായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും ഇപ്പോൾ വീടുകളിലേക്ക് ഈ അനുഗ്രഹം ലഭിച്ച് മടങ്ങുകയും ചെയ്യുകയാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒക്കെ ഉണ്ടായിരുന്ന പ്രയാസത്തിന്റെയും തിടുക്കത്തിന്റെയും ഒക്കെ വ്യാപ്തി നമ്മൾക്ക് വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങളോട് അന്ത്യനാളിൽ ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആക്ഷേപകരമായ നിലയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നല്ല, മറിച്ച് അള്ളാഹു നൽകിയ നിയമത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹായിമാർക്കുമൊക്കെ ഈ രൂപത്തിൽ ക്ഷാമവും പ്രയാസവും ഒക്കെ നേരിട്ടിരുന്നുവെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. എല്ലാ സമയത്തും ഈ രൂപത്തിൽ പ്രയാസമുണ്ടായിരുന്നു എന്നല്ല, പല സന്ദർഭങ്ങളിലും ആ രൂപത്തിലുള്ള പ്രയാസങ്ങളിലൂടെ അവർ കടന്നുപോയിരുന്നുവെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഹദാ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.